എന്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ പേർക്കാ തന്നതിനാ, നീ എന്റെ സർവവും എല്ലാറ്റിലും, നീ എന്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ പേർക്കാ തന്നതിനാ, നീ എന്റെ സർവവും എല്ലാറ്റിലും, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. യേശു ക്രിസ്തു